ബോധത്തിൽ നിന്ന് വിലസുന്നു മരുസ്ഥലത്ത് പാദസ് പോലെ എന്ത് പ്രപഞ്ചം പരമാവധി ബോധം. ഇതാണ് ശങ്കരാചാര്യരുടെ മുഖ്യമായ സിദ്ധാന്തം. അത് അതേപടി തന്നെ ഗുരുവും പറഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് പറയുന്നത് ഇതാണ് ശങ്കരാചാര്യരുടെ അദ്വൈതം, അത് തന്നെയാണ് ഗുരുവും പറഞ്ഞിരിക്കുന്നത്. ഇനി ഗുരു ഇത് കൂടാതെ വേറെ പലതും പറഞ്ഞിരിക്കാം, അത് മറ്റൊരു കാര്യം. ശങ്കരാചാര്യർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കാം, പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കുക, അതൊക്കെ വേറെ കാര്യം. ഈ പറഞ്ഞ കാര്യം എന്താണ്? ബോധത്തിൽ നിന്ന് വിലസുന്ന മനസ്ഥലത്ത് പാദസ് പോലെ പരമാവധി ബോധമത്രേ എന്ന് പറഞ്ഞ ഈ കാര്യം, ഇത് തന്നെയാണ് ശങ്കര ഇത് പറയുന്ന പോയിന്റുകൾ മനസ്സിലാകും. ഇത് തന്നെയാണ് ശങ്കരയുടെ അദ്വൈതം, ഗുരുവും അത് തന്നെ പറഞ്ഞിരിക്കും. അതുകൊണ്ട് രണ്ടുപേരുടെ അദ്വൈതം തമ്മിൽ വ്യത്യാസമുണ്ട്. ശങ്കരാചാര്യർ പറയാത്ത കാര്യം ഗുരു പറഞ്ഞിട്ടല്ലേ ഉണ്ട്, ശങ്കരാചാര്യം പറഞ്ഞ എല്ലാ കാര്യവും ഗുരു പറഞ്ഞില്ല, അതൊക്കെ മറ്റു വിഷയങ്ങളാണ്. ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതല്ല എന്ന് പറയാൻ ശങ്കരാചാര്യനെയും ഗുരുവിനെയും പഠിച്ച ഒരാൾക്ക് കഴിയത്തില്ല. അതാണ് ഗുരു പറഞ്ഞത്, തത്വത്തിൽ നാം ശങ്കരനെ പിന്തുടരുന്നു, തത്വത്തിൽ മാത്രം എന്നുള്ള ചേർന്നു. ഇന്ന് ഈ അദ്വൈതത്തെക്കുറിച്ച് വരുന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്നാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ആദ്യകാലത്തെ ശങ്കരാചാര്യർ ഉൾപ്പെടെയുള്ള എല്ലാവരും ബ്രാഹ്മണനായിരുന്നല്ലോ. അന്ന് മറ്റുള്ളവർക്കാർക്കും വിദ്യാഭ്യാസത്തിന് അവസരമില്ലല്ലോ. അപ്പോൾ പൊതുവായിട്ട് കൂടുതലായിട്ട് ഒന്നോ രണ്ടോ പേരൊക്കെ അല്ലാത്തവർ കാണും. ചരിത്രപരമായി നോക്കിയാൽ അല്ലാത്തവർ കാണുന്നതൊക്കെ കൂടുതലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നോക്കിയാണ്. ചരിത്രപരമായി നോക്കിയാൽ എല്ലാം ബ്രാഹ്മണർ തന്നെയാണിത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അദ്വൈതത്തെ ഇന്നത്തെ വിമർശകർ പറയുന്നതൊക്കെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജികളാണ്. ഇത് ശക്തമായി എതിർക്കുന്ന ചരിത്രകാരന്മാരും സാമൂഹ്യ ചിന്തകന്മാരും തത്വചിന്തകന്മാരും ഒരുപാട് പേരുണ്ട്. വളരെ ശക്തമായി എതിർക്കുന്നു ഇടതുപക്ഷ ചിന്താഗതിക്കാർ, റോമള ഥാപ്പർ, ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട്. എല്ലാം ഇതെല്ലാം ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയും. ഇപ്പൊ ഗുരു എന്ന് പറയുന്ന ആള് ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നോക്കം നിന്നവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ് എന്ത് ചാതുർവർണ്ണയം, അല്ലെങ്കിൽ ഇന്നീ പറയുന്ന സനാതനധർമ്മം എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സംഗതി. അപ്പോൾ അതിനെ ഗുരു എതിർത്ത ആളാണ്. എല്ലാം ഒരു ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് ബ്രാഹ്മണിക്കൽ എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടെന്ന്. അപ്പോൾ ആ ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള ഒരു ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയൊക്കെ വളരെ നിശിതമായി വിമർശിച്ചവരാണ്. അവിടെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരും പിൽക്കാലത്ത് വന്നവരും. അപ്പൊ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയെ മുഴുവൻ എതിർത്തപ്പോ അതിൽ പ്രധാനമായി വരുന്നതാണ് ചാതുർവർണ്ണയം. അതിനെ എതിർക്കുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഐഡിയോളജിയെ അവരെതിർക്കുന്നു. ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എതിർക്കുന്നു എന്ന് വെച്ചാൽ ചാതുർവർണ്ണയത്തെ എതിർക്കുന്നു. അപ്പോ പ്രധാനമായിട്ടും ഈ ലെഫ്റ്റിസ്റ്റുകൾ ഇടതുപക്ഷ ചിന്താഗതിക്കാർ അവർ ശക്തമായി എതിർക്കുന്ന ഒന്നാണ് ഈ. അവരുടെ നിലപാടെന്നു വെച്ചാൽ ഈ അദ്വൈതം, ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയായ ഈ അദ്വൈതം അവരുടെ തന്നെ ഐഡിയോളജിയാണ്. എന്ത് ചാതുർവർണ്ണി അതിന് കടന്നു വരാൻ അവസരം ഒരുക്കിയെന്നാണ്. ഈ അദ്വൈതം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശങ്കരാചാര്യർ ചാതുർവർണ്ണിയത്തെ നിലനിർത്താൻ ശ്രമിച്ചതെന്ന്. അന്ന് ആ പഴയകാലത്തെക്കുറിച്ച് പറയണം. ഇന്നിപ്പോ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചാതുർവർണ്ണയത്തിനെതിരായി നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. കാരണം ഇവിടെ ചാതുർവർണ്ണയുള്ള അല്ല ഉള്ളത് ഉണ്ടായത് ഇവിടെ ജാതി വ്യവസ്ഥയാണ്. രണ്ട് രണ്ടാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ചാതുർവർണ്ണയത്തോട് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം ഗുരുവിന് വന്നില്ല. കാരണം ഇവിടെ അതുണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന എന്താണ്? ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായ ജാതി വ്യവസ്ഥയാണ്. അതിനും എന്താണ്, വടക്കേന്ത്യയിൽ നിന്ന് ബ്രാഹ്മണരിങ്ങോട്ട് കടന്നു വന്നു അവരിവിടെ നിലവിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നൊരു വാദഗതിയുണ്ട്, അങ്ങനെയും പറയുന്നുണ്ട്. അതൊക്കെ ഓരോരോ വാദഗതികളാണ്, ഉണ്ടായിരിക്കാതെ സത്യം ഉണ്ടായിരിക്കും. കൃത്യമായതിനൊന്നും നമുക്ക് തെളിവുകൾ ഹാജരാക്കാൻ പറ്റില്ല. ഓരോ വാദഗതികളാണ്. മുമ്പ് ഇവിടെ ജാതികൾ ഉണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഈ ഉച്ചനീയത്വം ഉണ്ടായിരുന്നില്ല. ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി അവർ നടപ്പിലാകാൻ ശ്രമിച്ചപ്പോഴാണ് ഇവിടെ ഇത്രയും വലിയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടായത് എന്നൊക്കെ അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ ഓരോരോ ചരിത്രകാരന്മാരുടെയും മറ്റു അഭിപ്രായമാണ്, സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും. അതൊക്കെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. എത്രമാത്രം അതിൽ യാഥാർത്ഥ്യമുണ്ട് ഇതൊന്നും മുൻവിധിയോടെ സമീപിക്കേണ്ട കാര്യമാണ്. ഇവരുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിൽ മുതുവന്മാരെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവർ അവിടെയുള്ള മറ്റ് പല ജാതിക്കാരെയും വീട്ടിനകത്ത് കയറ്റത്തില്ല എന്ന് വെച്ചതല്ല, അവർ കഴിക്കുന്ന കാട്ടുജാതിക്കാരെ പാത്രത്തിൽ ആഹാരം കൊടുക്കത്തില്ല മുതുവന്മാർ. അവരുമായിട്ട് തീണ്ടലോ പരിപാലിക്കും. അത് ആദിവാസികളാണ്. അവർക്ക് ഗ്ലാസ് കൊടുക്കത്തില്ല, അവരെ മുറ്റത്തെ നിർത്തത്തുള്ളൂ. ഇവിടെ ഈ നാട്ടിൽ പണ്ട് എങ്ങനെയാണോ ഐത്താചാരം നടന്നിരുന്നത് അതേ രീതിയിൽ ഈ ആദിവാസികൾ ജനങ്ങളുമായിട്ട് അധികം സമ്പർക്കമില്ലാതെ നടന്ന ആദിവാസികളുടെ ഇടയ്ക്കുമുണ്ട്. അവിടേക്ക് ഈ പറയുന്ന ബ്രാഹ്മണരുടെ നേരിട്ടുള്ള സ്വാധീനമാണോ എന്ന് പറയാൻ പറ്റില്ല. പരോക്ഷമായി ചിലപ്പോൾ സ്വാധീനിച്ചിരിക്കാം. അവരെന്തായാലും മനുസ്മൃതിയൊന്നും വായിച്ചിട്ടില്ല അങ്ങനെ, അത് ഉറപ്പാണ്. പക്ഷെ കടുത്ത ഐത്താചാരമാണ്. അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആരെങ്കിലും ഗോമാംസം ഭക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ ഭ്രഷ്ട് കൽപ്പിക്കും. ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ഭ്രഷ്ട് കൽപ്പിക്കും. അത് ചാതുർവർണ്ണയത്തിൻ്റെ നിയമമാണ്. അപ്പൊ ഇത് എന്താണ്, അന്നൊക്കെ ഉള്ളു വനത്തി കഴിഞ്ഞിരുന്ന അന്നത്തെ കാലത്ത് മുതുവരുടെ ഇടയിൽ പോലും ഉണ്ട്. വിവാഹത്തിൻ്റെയും മറ്റും കാര്യം പറയാൻ ഇല്ല. അവർ ഒരു കാരണവശാലും അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്തുള്ള ആരുമായിട്ട് വിവാഹം പാടില്ല. അവർക്ക് ആ സമുദായത്തിൽപ്പെട്ടവരുമായിട്ട് മാത്രമേ വിവാഹം പാടുള്ളൂ. കർശനമായ ജാതി വ്യവസ്ഥകരിക്കുന്നവർ. അതൊക്കെ കൂടുതൽ പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പൊ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ് അദ്വൈതം, ചാതുർണ്യം അതാണ്. അപ്പോ അദ്വൈതത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ ചാതുർവർണ്ണത്തെ അംഗീകരിക്കേണ്ടി വരും. കാരണം ശങ്കരാചാര്യർ രണ്ടേയും കൂടെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ശക്തമായിട്ട്. അപ്പൊ ഗുരു അദ്വൈതത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ അദ്വൈതത്തെ സ്വീകരിച്ചു പറഞ്ഞ പറയുന്നയാള് ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയുടെ പിന്താങ്ങുന്നയാളാണ്, അതിൻ്റെ പ്രചാരകനാണ് എന്നൊരു കാഴ്ചപ്പാടാണ് ഇന്ന് പറയുന്നത്, അതിനെ വിമർശിക്കുന്നവർ. അതുകൊണ്ട് ഗുരു അദ്വൈതിയായിരുന്നു, പക്ഷേ ശങ്കരാചാര്യരുടെ അദ്വൈതമല്ല എന്നാണ് അതിന് അവർ മറുവാദം പറയുന്നത്. മനസ്സിലായ? പറയുന്നത് മനസ്സിലാകുന്നുണ്ട? ഗുരു അദ്വൈതിയാണ്, ശങ്കരാചാര്യരുടെ അദ്വൈതിയല്ല. ആണെങ്കിൽ എന്തുകൊണ്ട് എന്തുവരും എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്നതിന് എൻ്റെ ആളായി ശങ്കരാചാര്യർ, അതേ ആളായി ഗുരു, രണ്ടുപേരും തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് ഗുരുവിൻ്റെ ഈ പലയിടത്തും നിങ്ങൾ കേൾക്കും ഇങ്ങനെ ഗുരു ശങ്കരാചാര്യരുടെ അദ്വൈതമല്ല പറയുന്നു. അതിൻ്റെ പിന്നിൽ കിടക്കുന്ന ആശയം ഇതാണ്, എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ശങ്കരാചാര്യ അദ്വൈതി ആയിരുന്നിട്ടും ജാതവർണ്ണത്തെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ശങ്കരാചാര്യരുടെ, അത് മാത്രമല്ല അദ്വൈതത്തെ ഉപയോഗിച്ച് ചാതുർവർണ്ണയത്തെ നിലനിർത്താൻ, അങ്ങനെയുള്ള ശങ്കരാചാര്യരുടെ അതേ അദ്വൈതത്തെ ഗുരു എങ്ങനെ സ്വീകരിക്കുമെന്നാണ് ചോദിക്കുന്നത്. കേരളത്തിലെ പ്രാചീനമായ സമുദായങ്ങളാണ് പറയരും പുലയരും. പുലയര് പറയരോട് ഭയങ്കര ഐത്തം പാലിച്ചിരുന്നവരാണ്. അതിനെങ്ങനെ ബ്രാഹ്മണിക്കലെന്ന് പറയാൻ പറ്റും? പിന്നെ അതിന് വേറൊരു ഇത് പറയുന്നുണ്ട്, ബ്രാഹ്മണർ ഇങ്ങോട്ട് കടന്നു വരുന്നത് വരെ അങ്ങനെ ഒരു കടുത്ത ജാതി അയിത്തം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ വടക്കേ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണിക്കുന്ന അയിത്തം കണ്ട് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും അയിത്തം ശീലിക്കാൻ തുടങ്ങിയാണ്, അനുകരിക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് പറയുന്നുണ്ട്, ചിലർ അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രബലമായ സമുദായങ്ങൾ എന്ത് ചെയ്തു? അത്രയും ബലമില്ലാത്ത സമുദായങ്ങളോട് അയിത്തം ആചരിക്കാൻ തുടങ്ങി എന്നാണ്. അതിന് പ്രേരണ കൊടുത്തവരാണ് ബ്രാഹ്മണരാണ്. അപ്പൊ നേരിട്ടല്ലെങ്കിലും ഇവരെ അനുകരിച്ചു അങ്ങനെ പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ ബ്രാഹ്മണർ വന്ന് അവർ അയിത്തം നിലവിൽ വരുത്തി. അപ്പോ ഈ അയിത്തം നിലവിൽ വരുത്തി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ നായന്മാരെ കൂട്ടുപിടിച്ചു. കാരണം അവർക്ക് ശക്തിയില്ലല്ലോ. അപ്പൊ അന്നത്തെ പ്രഭു വർഗത്തിൽപ്പെട്ടവരാണ് നായന്മാർ. അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ അയിത്തം പ്രചരിപ്പിച്ചു. നേരിട്ടല്ല, വടക്കേ ഇന്ത്യയിലെ രീതിയിലല്ല, മനുസ്മൃതിയൊന്നും കൊണ്ടല്ല, ഈ ദക്ഷിണേന്ത്യയുടെ രീതി, കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയൊക്കെ രീതി അനുസരിച്ച് നായന്മാരെ, പ്രഭുക്കന്മാരായിരുന്നു, അവരുടെ ഇതിലായിരുന്നു സമ്പത്തും ശക്തിയൊക്കെ. അപ്പൊ അവരെ ഉപയോഗിച്ചിട്ട് അത് നടപ്പിലാക്കി. അപ്പൊ നായന്മാരത് ഈഴവരെടുത്ത് കാണിച്ചു, ഈഴവരുടെ ഇടയിൽ നടപ്പിലാക്കി അയിത്തവും ഒക്കെ കൊണ്ടുപോകും. ബ്രാഹ്മണരും നായരും കൂടെ ചേർന്നു ഈഴവർ അവരുടെ താഴെയുള്ളവരോട് അത് കാണിച്ചു. ബാക്കിയുള്ള താഴ്ന്ന എല്ലാ ജാതികളെടുത്തും ഈഴവർ അയിത്തം പാലിച്ചു. അയിത്തം പാലിക്കുന്ന പ്രധാനമായിട്ടും പരസ്പരം വിവാഹം കഴിക്കത്തില്ല, വിവാഹം കഴിച്ചാൽ ഭ്രഷ്ട്, പിന്നെ തൊട്ടുകൂടായ്മ, മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിനോടൊപ്പം വരും, അൺടച്ചബിലിറ്റിയൊക്കെ വരും. അങ്ങനെ അവരോട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരും എന്ത് ചെയ്തു? പ്രബലരായിരുന്നു മറ്റവരെ അപേക്ഷിച്ച്, വേടരെ അപേക്ഷിച്ച് പ്രബലരായിരുന്നു പുലയര്. അവർ വേടരോട് കാണിച്ചു. ഇത് മനുസ്മൃതിയുടെ സ്വാധീനമല്ല, ബ്രാഹ്മണരുടെ സ്വാധീനമാണ്. പക്ഷെ അവിടെ കേരളത്തിൽ ചാതുർവർണ്ണയും വന്നില്ല, അത് വന്നില്ല. കാരണം ബ്രാഹ്മണർ നായന്മാരെ കൊണ്ട് അയിത്തം നടപ്പിലാക്കിയപ്പോഴും അവർ നായന്മാരെ ശൂദ്രരായിട്ടാണ് കണക്കാക്കിയത്. അപ്പൊ ഇവിടെ ക്ഷത്രിയനില്ല, വൈശ്യനില്ല, രണ്ട് വിഭാഗമില്ല. നായരെ ശൂദ്രന്മാരാക്കിയിട്ട് ബാക്കിയുള്ള ശൂദ്രന്മാരുടെ ഇടയിൽ ഐത്തം നടപ്പിലാക്കി. ഇതൊക്കെ ഓരോരോ പഠനങ്ങളാണ്. ഇതിങ്ങനെ ചിന്തിച്ചാലും ബ്രാഹ്മണരുടെ വലിയ സ്വാധീനമുണ്ട് ആണ്. ഏത് രീതി മനുസ്മൃതിയിലൂടെ ആയാലും ശരി, പ്രാദേശികമായി ഇങ്ങനെയുള്ള സംഗതികളിലൂടെ ആയാലും ശരി, ഇതിൻ്റെ പിന്നിൽ ബ്രാഹ്മണരുടെ സ്വാധീനമുണ്ട് എന്നൊരു, ഇതൊക്കെ ഓരോ വാദഗതികളാണ്. എന്തായാലും എന്താണ് ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്? നേരിട്ട് അല്ലെങ്കിൽ പരോക്ഷമായി, പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ആരുടെ സൃഷ്ടിയാണ് എന്നാണ് ഒരു പ്രബലമായ ഡോക്ടർ അംബേദ്കറെയൊക്കെ പോലെയുള്ളവരുടെ ചിന്താഗതി. അതാണ് അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ് ജാതി വ്യവസ്ഥ. അതിനെ എതിർക്കുന്ന ഗുരു എങ്ങനെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയായ അദ്വൈതത്തെ സ്വീകരിക്കും എന്നുള്ളതാണ്. അതാണ് അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഗുരുവിൻ്റെ അദ്വൈതം മേലെയാണ്, ശങ്കരാചാര്യന്റെ അദ്വൈതം മേലെയാണ്. പൊതുവെ ഇടതുപക്ഷ ചിന്താഗതി അതാണ്. അതങ്ങനെ ഒരു വാദം നിലനിൽക്കുക തന്നെ ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഈ എഴുതി വച്ചിരിക്കുന്നത് അദ്വൈതം തന്നെയാണ്. ശങ്കരാചാര്യന്റെ അദ്വൈതം വായിച്ചിട്ടുള്ളവർക്കറിയാം ഇത് തന്നെയാണ് ശങ്കരാചാര്യന്റെ അദ്വൈതം. അങ്ങനെ ഒരു വാദം നിലനിൽക്കുമെങ്കിലും ഇത് രണ്ടും വായിച്ചിട്ട് ശങ്കരാചാര്യന്റെ അദ്വൈതം അല്ലെന്ന് ഒരാൾക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഗുരു എന്തുകൊണ്ട് ഇതിനെ സ്വീകരിച്ചു? എന്നുള്ളൊരു ചോദ്യം വരും. അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവിന്റെ പ്രത്യേകത അവിടെ എന്താ കാണുന്നത്? ഗുരു ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഈ ചാതുർണ്യത്തെയൊന്നും ഗുരു അംഗീകരിച്ചില്ല, അതിനെയൊക്കെ നിഷേധിച്ചു. പക്ഷെ ഇന്ന് ഈ പറയുന്നവരും ഗുരു നമ്മൾ ഏറ്റവും വലിയ പ്രധാനമായി വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഗുരു ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്നിവർ പറയുന്ന ഈ ചാതുർവർണ്ണത്തെ എതിർത്തെങ്കിലും ഗുരു ഒരു ബ്രാഹ്മണ വിരോധിയായിരുന്നില്ല. തമിഴ്നാട്ടിലെ ഡി എം കെക്കാരുടെ ഒരു പ്രധാനമായ ഒരു കാലത്ത് വളരെ പ്രചരിപ്പിച്ച ഒരു ആശയമാണ്, നിങ്ങളൊരു ബ്രാഹ്മണനെയും പാമ്പിനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം. ഡി എം കെ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രധാന അടിസ്ഥാനമാണിത്, ബ്രാഹ്മണ വിദ്വേഷം. അങ്ങനെ ആ അപ്പോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാഹ്മണൻ ആദ്യം തല്ലിക്കൊല്ലണം, പിന്നെ വേണം പാമ്പിനെ. ഇത് ബ്രാഹ്മണ വിദ്വേഷമാണ്. അപ്പോ ആ ഒരു ശൈലിയല്ല ഗുരു സ്വീകരിച്ചത്. ആ ഗുരു അങ്ങനെ ആരെയും വിരോധിയായിരുന്നില്ല. ഗുരു എതിർത്തൊക്കെ ഈ പറയുന്ന എന്താണ് ആശയഗതികളെയാണ് എതിർത്ത്. ഒരു ജാതിയെയോ വ്യക്തിയോ അല്ല ഗുരു എതിർത്ത്. ഇന്ന് അതാ പലർക്കും മനസ്സിലാകത്തില്ല. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പൊ ഈ ആശയങ്ങളാണ് വ്യക്തികളെ നല്ലതാക്കുന്നു മോശമാക്കുന്നു. ഒരുത്തം ഇപ്പൊ ബ്രാഹ്മണനായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവൻ അവൻ്റെ മാമൂലുകളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയൊക്കെ കുടുംബത്തിൽ പിറന്നുകൊണ്ട് തന്നെ അവൻ അതിനെയൊക്കെ പിന്തുടരും. അപ്പൊ അതിനെ പിന്തുടരുന്നത് കൊണ്ടാണ് അവൻ മോശമാകുന്നത്. അവൻ ചിലപ്പോ മനുഷ്യത്വരഹിതമായ പെരുമാറുന്ന എന്തുകൊണ്ട്, ഇത്തരം ആശയങ്ങൾ അവൻ്റെ ഉള്ളിൽ കയറി പറ്റുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ആശയങ്ങൾ അവനിൽ നിന്ന് മാറ്റിയാൽ അവനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. ഇതായിരുന്നു ഗുരുവിൻ്റെ നിലപാട്. അതുകൊണ്ട് ഇന്ന് ഈ പലരും ഈ പ്രസംഗത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു ആൾക്കാർ പലരും പറയുന്ന പോലെയുള്ള ഒരു ഗുരുവിൻ്റെ കാഴ്ചപ്പാടല്ല. പിൽക്കാലത്ത് അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനെ എങ്ങനെ ആൾക്കാർ വളച്ചു കൊണ്ടുവന്നെന്ന് വെച്ചാൽ അതിന് രാഷ്ട്രീയം കൂടെയുണ്ട്. ഇത് എന്താണ്, ആശയങ്ങളെ എതിർക്കുകയല്ല ചെയ്യുന്നത്. ഗുരു പറഞ്ഞു ഒരു ജാതി ജാതിഭേദം മതദ്വേഷം ഇല്ലാതെ കഴിയണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അതിനെ ആൾക്കാർ തിരിച്ചുവിട്ടത് ജാതികളോടുള്ള ദേഷ്യമായിട്ട് തിരിച്ചുവിട്ടു, ജാതികളോടുള്ള വിരോധമായിട്ട് തിരിച്ചുവിട്ടു. ജാതി എന്ന് പറയുന്ന ആശയം, ആ ആശയത്തിൻ്റെ പേരിലൊന്നും ഉച്ചനീചത്വം കൂടെ എതിർക്കുന്നതിന് പകരം ഈ ഡി എം കെ പൊളിറ്റിക്സ് പോലെ എന്താണ് ബ്രാഹ്മണനെ തല്ലിക്കൊല്ലണം എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ തിരിച്ചുവിട്ടു. അപ്പൊ അത് പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്, അത് ഗുരുവിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പൊ ഗുരു എതിർത്ത വ്യക്തിയെയോ ജാതികളെയോ അല്ല, മറിച്ച് അവരുടെ ആശയങ്ങളെയാണ് ഗുരു എതിർത്തത്. അതാണ് ഇന്നും അത് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഗുരുവിനോട് അങ്ങനെ ബ്രാഹ്മണ ജാതിയോട് എതിർപ്പം ഉണ്ടായിരുന്നില്ല, ബ്രാഹ്മണ വിദ്വേഷം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഗുരു കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എന്ന് പറഞ്ഞ് അദ്വൈതത്തെ തള്ളിക്കളയേണ്ട ആവശ്യം ഗുരുവിനില്ല. അത് ബ്രാഹ്മണൻ പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി, അദ്വൈതം എന്ന് പറയുന്ന ഒരാശയം അതില് അന്ന് ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരാശയമായി ഗുരുവിന് സ്വീകരിക്കാൻ പറ്റിയതുകൊണ്ട് അതിനെ സ്വീകരിച്ചു. എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല വശങ്ങളെയൊക്കെ സ്വീകരിച്ചു, ചാതുർവണ്ണയത്തെ കളഞ്ഞു. അപ്പോൾ അവിടെ ബ്രാഹ്മണ വിദ്വേഷം എന്ന് പറയുന്ന ഒരു വിഷയമേ അവിടെ വരുന്നില്ല. ഇത് ഇന്നും ആൾക്കാർക്കും മനസ്സിലാകാത്ത, പലർക്കും മനസ്സിലാകാതെ സംസാരിക്കുന്ന കാര്യമാണ്. അവർ ഇന്നിപ്പോ പ്രത്യക്ഷമായി എന്താണ് ജാതികൾ തമ്മിലുള്ള വിദ്വേഷം അതൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ലെങ്കിലും ഈ ആൾക്കാർ പരോക്ഷമായി അത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കും. എന്ന് വെച്ചാൽ സമുദായങ്ങൾ തമ്മിലടിക്കാനുള്ള തമ്മിലടിക്കത്തക്ക രീതിയിൽ ഗുരുവിൻ്റെ ആശയങ്ങളെ വ്യാഖ്യാനിക്കും. അത് ഇനിയുള്ള കാലത്തേക്ക് അത് ഒരിക്കലും യോജിക്കുന്ന കാര്യമുണ്ട്. ഇന്ന് മനുഷ്യനെ മനുഷ്യരെല്ലാം ചിന്തിക്കുന്ന മനുഷ്യരെയൊക്കെ എങ്ങനെ ഒരുമിപ്പിക്കാമെന്നുള്ളതാണ്, ജാതിയുടെ പേരിലായാലും ശരി മതത്തിൻ്റെ പേരിലായാലും ശരി മനുഷ്യരെ തമ്മിലെങ്ങനെ അടുപ്പിക്കാമെന്നുള്ള കാര്യമുണ്ട്. പക്ഷേ ഇന്ന് പലരും ഗുരുവിൻ്റെ പേരിൽ പ്രസംഗിക്കുന്നവരെല്ലാം അവർ പ്രത്യക്ഷമായി പറയുന്നതിന് പരോക്ഷമായി സമുദായങ്ങളിൽ ജാതികളിൽ വിദ്വേഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അവരെ അകൽച്ചകൾ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, ആശയങ്ങളെയല്ല എതിർക്കുന്നത്. അതുകൊണ്ട് ഗുരുവിന് അദ്വൈതത്തെ സ്വീകരിക്കുന്നതിന് പ്രയാസമൊന്നും ഉണ്ടായില്ല. അതാര് പറഞ്ഞു എന്നുള്ളതിൽ കൂടുതലായിട്ട് എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ള തത്വത്തെയാണ് ഗുരു കൊണ്ടത്. അതിന് ഗുരുവിന് സ്വീകാര്യമല്ലാത്ത ചാതുരോടിനെ തൗരുകളയും ചെയ്തു. അവിടെ വ്യക്തിവിദ്വേഷമോ അല്ലെങ്കിൽ ജാതി വിദ്വേഷമോ എന്ന് പറയുന്ന ഗുരുവിനൊട്ടും ഉണ്ടായിരുന്നില്ല. അത് ഗുരുവിനെന്തുകൊണ്ട് അങ്ങനെ വ്യക്തിവിദ്വേഷം എന്തുകൊണ്ട് ഉണ്ടായില്ല? ഗുരുവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്വൈതമാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്ന് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തിവിദ്വേഷം വരും, വരാൻ വഴിയില്ല. പിന്നെ ഗുരുവിന് ജാതി വിദ്വേഷം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞാൽ പോരാ, എന്ന് പറഞ്ഞാലും പോരാ, എന്ന് പറഞ്ഞാലും പോരാ, ശരിയായ ഉത്തരമായില്ല. എന്ന് പറഞ്ഞാലും പോരാ. എന്താണ്? അതൊക്കെ നമ്മൾ സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങളാണ്. ഗുരു ഒരു ജാതി വിദ്വേഷിയായില്ല. എന്തുകൊണ്ട്? അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരാളുടെ മനസ്സിൽ നിന്ന് ജാതി വിദ്വേഷം പോകത്തുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും ജാതി വിദ്വേഷമുണ്ട്. എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതാണ് നമ്മൾ തത്വങ്ങളൊക്കെ ഒരുപാട് പറയും, നമ്മളെ പ്രവൃത്തി വേറെ ഒഴിക്കുമായിരിക്കും. അങ്ങനെ അതായത് ഒരാൾക്കൊരു ജാതി വിദ്വേഷം തോന്നണമെങ്കിൽ അയാളൊരു ജാതിയിലായിരിക്കണം. മനസ്സിലായ? ഒരു ജാതി നിൽക്കുമ്പോഴാണ് എന്ത് വരുന്നത്? വേറൊരു ജാതിയോട് വിരോധം തോന്നുന്നു. ഗുരു ഒരു ജാതിയിൽ നിന്നില്ല, അപ്പൊ പിന്നെ ഗുരുവിന് വേറൊരു ജാതി എതിർക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ് കാര്യം. നിങ്ങളൊരു ജാതിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും? വേറൊരു ജാതി എതിർക്കേണ്ടി വരും. പഴയ ഗോത്ര ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികന്മാര് ആദിവാസികൾ ഗോത്രങ്ങളായിരുന്നുകൊണ്ട് നമ്മളൊരു ഗോത്രത്തെ നിൽക്കുമ്പം, ഗോത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അടുത്ത ഗോത്രത്തെ എതിർക്കും. അങ്ങനെയാണെന്ന് ഇവർ വളർന്നു വളർന്നു വന്നത്. അത് തലമുറകളായി കൈമാറിക്കിട്ടിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജാതി ബോധം. അപ്പം നമ്മളൊരു ജാതിയുടെ ഭാഗമായി നിൽക്കുമ്പം, അപ്പം നമ്മൾ ഒരു ജാതിയുടെ ഭാഗമാണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അത് അങ്ങനെയൊന്നുമല്ല. ശരിയായ ഉത്തരം പറയണം. ജാതി, നമ്മുടെ ജാതിബോധം നമ്മളെങ്ങനെ തിരിച്ചറിയും? അങ്ങനെയൊന്നുമില്ല. ഒന്നുമല്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. സ്വന്തം ജാതിബോധത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നു? ശരിയായ ഉത്തരം പറയണം. ഒരുപാട് ഉത്തരം പറയാൻ കാണും. എനിക്ക് വേണ്ട ശരിയായ ഉത്തരമാണ്. നമ്മൾ ചിന്തിച്ചും നമ്മൾ സ്വയം മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. അതൊന്നുമല്ല. ജനിച്ചൊക്കെ നമുക്ക് കളയാം. ജനിച്ചൊക്കെ കളയുന്നതിന് എന്താ പ്രയാസം? ജനിച്ചതൊന്നും കളയുന്നത് വലിയ കാര്യമില്ല. അത് ജനിച്ച് വളർന്നു വന്നപ്പോ അങ്ങനെ തോന്നുന്നവർ കാണും, തോന്നാത്തവർ കാണും. നിങ്ങളെങ്ങനെ നിങ്ങളെ സ്വയം ഒരു ജാതിയിൽ അടയാളപ്പെടുത്തുന്നു? ഞാൻ ഇന്ന ജാതിയാണ് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു? എന്താ? നിങ്ങൾ വേറൊരു വ്യക്തി കാണുമ്പോ എവൻ എന്റെ ജാതിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജാതി ഉള്ളതുകൊണ്ടാണ്. ആണോ അല്ലയോ? തോന്നാറുണ്ടാ? സത്യം പറ, കള്ളം പറയരുത്. ഒരുത്തരെ നമ്മൾ കാണുമ്പോ ഇവൻ നമ്മുടെ ജാതിയാണെന്ന് മനസ്സിൽ വരുമോ ഇല്ലയോ? സത്യം പറയണോ? ഇതാണ് നമ്മുടെ ജാതിയുടെ അടയാളം. നമ്മുടെ ഉള്ളിലുള്ള ജാതിബോധത്തിന്റെ അടയാളം അതാണ്. ഇതാ ഇവൻ കാരണം നമ്മുടെ മനസ്സ് നമ്മളറിയാതെ തന്നെ അങ്ങനെ ഒരു അന്വേഷണം നടത്തും. ഇവൻ എന്ത് ജാതിയായിരിക്കും, എന്നിട്ട് കണ്ടെത്തുന്നു ഇവൻ നമ്മുടെ ജാതി തന്നെ. ഇതാണ് ഉള്ളിലിരിക്കുന്ന ജാതി ബോധത്തിൻ്റെ അടയാളം. വേറൊരുത്തനെ കാണുമ്പം അവനെ സ്വന്തം ജാതിയായി അടയാളപ്പെടുത്തുന്നതാണ് ഒരുവൻ്റെ ജാതി ബോധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്വയം അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട്, ഒരുപാട് പേരുമായിട്ട്. ശിവഗിരി തന്നെ എത്രയോ പേര് വരുന്നു അല്ലേ. ഒരാളെ കാണുമ്പം ഇയാളും ഇന്ന ജാതിപ്പെട്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതെന്താണ്? നമ്മുടെ ജാതി ബോധം കൊണ്ടാണ് അങ്ങനെ തിരിച്ചറിയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നു. ഇങ്ങനെ ജാതിയെക്കുറിച്ചൊക്കെ ചിന്തയുണ്ട്, ഇല്ലെന്നാലും പറഞ്ഞു ഇല്ലാന്ന് നമ്മൾ വേറെ നടിക്കുകയാണ്. നമ്മൾ വേറൊരാളിനെ അത് ഉണ്ടോ ഇല്ലേ എന്ന് അറിയുന്നതിന് ഇതാണ് അതിൻ്റെ ടെസ്റ്റ് ഡോസ്. ഇതാണ് എന്താണ്, വേറൊരുത്തനെ കാണുമ്പോൾ നമ്മൾ ഇവൻ നമ്മളെ ജാതിയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഉള്ളിലെ ജാതി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ജാതി എന്ന് തോന്നുന്നു. അത് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കള്ളം പറയുകയാണ്. അപ്പോ അത് ജാതിബോധമുണ്ട്. അപ്പോ അങ്ങനെ സ്വയം എന്താണ്, ഗുരുവിനൊരു ജാതിബോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജാതിബോധം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ, എന്താ ഞാൻ പറഞ്ഞു വന്നത്? അങ്ങനെ ഒരു ജാതി ബോധം ഇല്ലാത്തതുകൊണ്ട് ജാതി വിരോധം ഉണ്ടായില്ല. മറ്റൊരു ജാതിയിൽപ്പെട്ട വ്യക്തിയോടോ മറ്റൊരു ജാതിയിൽപ്പെട്ട ആ ജാതി സമുദായത്തോടോ ഗുരുവിന് വിരോധം ഉണ്ടായില്ല. നമ്മളിപ്പോ വേറൊരാളിനെ നമ്മുടെ ജാതിയാണെന്ന് അടയാളപ്പെടുത്തി തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ജാതീയമായി ഒരുമിക്കുന്നത്. ആര് പറഞ്ഞിട്ടെന്ന് എങ്ങനെ അറിയാം? ആര് പറഞ്ഞു ഇല്ലാന്ന്? അതെങ്ങനെ മനസ്സിലാക്കി? ആര് പറഞ്ഞു വലിയ കുടുംബം വലിയ തൊഴിലെന്നൊക്കെ ആര് പറഞ്ഞു? പിന്നെ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ ഗുരു പൊതുവെ എന്താണ് ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. മനസ്സിലായോ? ഗുരു ഒരു സാധാരണ, ഗുരുവിൻ്റെ ചെമ്പഴന്തിയിലെ വീടെന്ന് പറയുന്നത് ഇന്ന് ഗുരു ജനിച്ച വീടെന്നും പറഞ്ഞുകൊണ്ട് വച്ചിരിക്കുന്നത്. ഗുരു ജനിച്ച വീടൊന്നുമല്ല അത്. അത് തീർത്തൊരു വില കൊടുത്തൊരു വീട് വാങ്ങിച്ച് അവിടെ കൊണ്ടുവച്ചിട്ട് അത് ഗുരു ജനിച്ച വീടെന്ന് പറഞ്ഞാണ്. ഗുരു ജനിച്ച വീടൊന്നുമല്ല, അത്രയും വലിയ വീട്ടിലൊന്നുമല്ല ഗുരു ജനിച്ചത്. സാധാരണ ഒരു വീട്ടിലാണ് ജനിച്ചത്. അത് അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം. അങ്ങനെയൊക്കെ ഗുരു ജനിച്ചതായിട്ടൊരു വീട് കാണിക്കുക, അത് കാണിച്ചു നന്നായി. അതുകൊണ്ടെന്ന് ഇപ്പൊ എല്ലാവരും ഗുരു ജനിച്ച വീടെന്ന് പറഞ്ഞു. അന്നത്തെ ആ സാഹചര്യങ്ങളിൽ അത്രയും നല്ലൊരു വീട്ടിലല്ല ഗുരു ജനിച്ചത്. സാധാരണ ഒരു അന്നത്തെ വളരെ ദാരിദ്ര്യമുള്ള അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഗുരു ജനിച്ചത്. പിന്നെ ആൾക്കാർ പറയും എന്താണ്, പിൽക്കാലത്ത് ഗുരുവിനെ വലിയ ആഠ്യനാണെന്ന് കാണിക്കാൻ വേണ്ടി ജീവചരിത്രമൊക്കെ എഴുതുന്നവർ ഗുരുവിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് ഇതൊക്കെ എഴുതിപ്പിടിപ്പിക്കുന്നതാണ്. അതിനൊന്നും കാര്യമില്ല. കാരണം അന്നത്തെ പൊതുവെയുള്ള ആ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള വലിയ അവകാശവാദങ്ങൾക്കൊന്നും കഴമ്പില്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരം ചെമ്പഴന്തി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. രാജഭരണത്തിന് അവിടെ വളരെ ബന്ധപ്പെട്ടിരുന്നതാണ്. അപ്പോ അവിടെയൊക്കെ ഈ ആര് പറഞ്ഞത്? ഇതെവിടെ എഴുതിയിരിക്കുന്നത്? ഏത് ചരിത്ര ബുക്ക്? അങ്ങനെ പറഞ്ഞ പോലെ എവിടെ ഇതൊക്കെ എഴുതിയിരിക്കുന്നെന്ന് പറയും. കൊടിപ്പള്ളി കൂടത്ത് നടത്തുന്നവർക്ക് രാജാവ് പണം കൊടുക്കുമെന്നൊക്കെ. അവനാര് കുളിപ്പള്ളി കൂടം നടത്തി? ഗുരുവിനെ തന്നെ അക്ഷരം എഴുതിച്ച് വേറെ ഒരു വീട്ടിലാണ്. ഗുരുവിൻ്റെ വീട്ടിൽ അക്ഷരാഭ്യാസമുള്ള അത്രയുള്ള ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ വേറൊരു വീട്ടിൽ കൊണ്ടുപോയി അക്ഷരം എഴുതിക്കണം. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. ഗുരുവിൻ്റെ സാഹചര്യം വളരെ മോശമായിരുന്നു. ഒരു ചെറിയ പ്രായത്തിൽ വെറ്റില കൃഷി ചെയ്തിട്ടുണ്ട്, എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ വളരെ മോശം ഒരു ചുറ്റുപാടിലാണ് ജനിച്ചത്. അത് ഇന്നത്തെ ജാതീയ വിവേചനം കൊണ്ട് മോശമായിപ്പോയ ഒരു സാഹചര്യത്തിലാണ് ഗുരു ജനിച്ചത്. പക്ഷേ അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ ഒക്കെ എഴുതി വിടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. അതിലൊന്നും കാര്യമില്ല. വളരെ അതിൻ്റേതായ എല്ലാ വിവേചനങ്ങളും ഗുരു അനുഭവിച്ചിട്ടുണ്ട്. കഥകൾ എഴുതുന്നവർ പലതും വലുതാക്കാൻ ശ്രമിക്കും. അതൊന്നുമല്ല ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും മോശമായൊരു സാഹചര്യത്തിൽ നിന്ന് അതിനെ അതിജീവിച്ച് മഹാനായെന്നുള്ളതാണ് ഗുരുവിൻ്റെ മഹത്വം. അല്ല, ജനിച്ചപ്പോൾ വേണ്ടുന്നത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായി അവിടെ നിന്ന് വളർന്നു എന്ന് പറഞ്ഞാൽ അതിലെന്താ മഹത്വം? അതിന് മഹത്വമൊന്നുമില്ല. പുരുതി വളർന്ന ആളാണ്, പുരുതി കയറിയ ആളാണ്. ചുറ്റുപാടുകളിലൂടെയൊക്കെ എന്താണോ അതൊക്കെ അനുഭവിച്ച് എല്ലാം മനസ്സിലാക്കി അവിടെ നിന്ന് വളർന്നു വന്ന ആളാണ്. ഗുരുവിന് അംഗീകാരം കിട്ടിയ ഗുരു ആത്മീയമായി തിരിഞ്ഞപ്പോഴാണ്. ആധ്യാത്മീയമായി ഗുരു തിരിയുകയും ഗുരുവിന് സമൂഹത്തിൽ ആധ്യാത്മികമായ ഒരു അംഗീകാരം കിട്ടിയപ്പോഴാണ് ഗുരുവിനെ എല്ലാവരും അംഗീകരിക്കാൻ തുടങ്ങി. അത് ഗുരു അന്ന് അറിയപ്പെട്ടത് എന്താണ്? ഒരു ആത്മീയ സിദ്ധൻ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെട്ടു തുടങ്ങിയപ്പോഴാണ്. അല്ല, ഗുരു വലിയ കുടുംബത്തിൽ ജനിക്കുകയും വലിയ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു കഥകൾ പിൽക്കാലത്ത് ആൾക്കാരുണ്ടാക്കിയാണ്. അതിനൊന്നുള്ള സാധ്യതകളൊന്നുമില്ല. അപ്പൊ ആ എതിർ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്താണ് ഗുരു വളർന്നു വന്നതെന്ന് പറയുന്നതാണ് ഗുരുവിൻ്റെ മഹത്വം. അല്ല, ജനിച്ചപ്പോഴേ വലിയ മഹാനായിരുന്നു. പിന്നെ മഹാനാകാൻ ഗുരുവിന് കഷ്ടപ്പാടൊന്നും വേണ്ടി വന്നില്ലല്ലോ എന്ന് പറയുന്നില്ലല്ല. അന്ന് ഗുരുവിനെ പഠിക്കാൻ വേണ്ടി എവിടെ കൊണ്ടുപോയി? വാരണപ്പള്ളി കൊണ്ടുപോയി. അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വാരണപ്പള്ളി പോയത്. അവിടെ തന്നെ കൊണ്ട് താമസിപ്പിച്ചത് എന്താണോ? കാരണം ഫ്രീ ആയിട്ട് പഠിക്കാം, പ്രധാന കാരണം അതാണ്. പിന്നെ ഈ വാരണപ്പള്ളി എന്നൊക്കെ പറയുമ്പോൾ അന്ന് കായംകുളം രാജാവുമായിട്ട് ബന്ധപ്പെട്ടാണ്. തിരുവിതാംകൂർ രാജകുടുംബം അവരെന്നൊക്കെ പറയുന്നത് വളരെ യാഥാസ്ഥികന്മാരും അവിടെ പൊതുവേ തിരുവിതാംകൂർ ആ പ്രദേശം, തിരുവനന്തപുരം പ്രദേശമൊക്കെ അവർ അവിടെ രാജാവിൻ്റെ ആധിപത്യമുള്ള സ്ഥലമായിരുന്നു. അതിനോട് അടുത്ത സ്ഥലങ്ങളാണ്. അവിടെ ഈഴവരാദി നായന്മാർക്ക് രക്ഷയുണ്ടായിരുന്നു. കാരണം അവർ രാജാവിൻ്റെ സേവകന്മാരായിരുന്നു. ഈഴവർ തുടങ്ങി ബാക്കി പിന്നോക്കമുള്ളവരെല്ലാം അവിടെ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചവരാണ് രാജഭരണം കൊണ്ട് തന്നെ. അവിടെ നിന്നാകെ ഒരു സൗകര്യത്തിൽ ജീവിച്ചത് ബ്രാഹ്മണരും നായന്മാരുമാണ്. കാരണം അവർ രാജാവിൻ്റെ ആൾക്കാരായിരുന്നു. ഇതൊക്കെ ആയിരുന്നു ഈ പറയുന്ന 1800 ശേഷമുള്ള തിരുവിതാംകൂറിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നു. അതുകൊണ്ട് ഗുരു എല്ലാ വിവേചനങ്ങളും ഒന്ന് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വളർന്നത്. ഗുരു നാട് വിട്ട് ഓടാൻ തന്നെ ഒരു കാരണം ഇതായിരിക്കും. ഈ തിരുവിതാംകൂറിലെ ഈ വിവേചനങ്ങൾ കൊണ്ടായിരിക്കണം ഗുരു നാട് വിട്ട് ഓടിയത്. തിരുവിതാംകൂർ നിന്നുകൊണ്ട് ഉയർന്നു വരാൻ പറ്റില്ല എന്നറിഞ്ഞ് അറിഞ്ഞുകൊണ്ടാണ് ഓടിപ്പോയത്, തമിഴ്നാട്ടിലേക്കും മറ്റും പോയത്. അതുകൊണ്ട് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കുന്നതിനൊന്നും വിശ്വസിക്കരുത്, അതിനൊന്നും കാര്യമില്ല. ഏറ്റവും വലിയ ജാതി വിവേചനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം പ്രദേശം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പലയിടത്തും അങ്ങനെയല്ല, ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് അകന്നു വരുന്തോറും അത് കുറഞ്ഞാൽ വന്നിട്ടുള്ളത്. ഇതിന് കൊച്ചി രാജ്യത്ത് ഒരു ഇത്ര ഇല്ലായിരുന്നു എന്നാണ് പറയുന്നു. അന്ന് ഉണ്ടായിരുന്നു, ഇല്ല എന്നുള്ളതല്ല, ഇത്രയും ഉണ്ടായിരുന്നില്ലെന്നാണ്. ഏറ്റവും കൂടുതൽ ജാതി വിവേചനം നിലനിന്നിരുന്നത് തിരുവനന്തപുരത്താണ്, അങ്ങനെ ചെമ്പഴന്തി ആ ഭാഗമൊക്കെയാണ്. അതുകൊണ്ട് ഗുരു എന്താണ് അദ്വൈതത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്, ശങ്കരാചാര്യ അദ്വൈതം തന്നെയാണ്. ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ പറ്റില്ല ഗുരുവിനെ സംബന്ധിച്ച്. പക്ഷേ ബ്രാഹ്മണിക്കലായ മറ്റു പല കാര്യങ്ങളെയും ഗുരു തള്ളിക്കളഞ്ഞു, അത് ശരിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.